അതിനുമ്പുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. നാസ്തി ചേത് ചിത് ഘനമസ്തി. ഇവിടെ നാസ്തി ചെയ്തെന്ന് പറയുന്നിടത്ത് അപവാദം നേരിട്ടങ്ങ് പറയുകയാണ്. നാസ്തി ചെയ്ത് എന്താണ് നാസ്തി എന്ന് പറയുന്നത്? ജഗത്ത് നാസ്തി ചെയ്ത് ജഗത്ത് അസ്ഥി ചെയ്യുന്ന പറയുമ്പോ ജഗത്തിൽ അസ്തിത്വത്തെ അംഗീകരിക്കുകയാണ്. ജഗത്ത് നാസ്തി ചെയ്യുന്ന പറയുമ്പോ ജഗത്തിൽ അസ്തിത്വത്തെ നിഷേധിക്കുകയാണ്. ഒരു വസ്തുവിന് അസ്തിത്വത്തെ നിഷേധിച്ചാൽ ആ വസ്തുവിനെ നിഷേധിക്കുകയാണ്. അതോടൊപ്പം അസ്തിത്വത്തെയും നിഷേധിക്കുകയാണ്. പുസ്തകത്തിന് അസ്തിത്വമില്ലെന്ന് പറഞ്ഞാൽ പുസ്തകമില്ല, പിന്നെ പുസ്തകത്തിലുള്ള അസ്തിത്വമില്ല. അപ്പം ജഗത്തിനെയും ജഗത്തിലെ അസ്തിത്വത്തെയും രണ്ടിനെയും നിഷേധിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നാസ്തി ചെയ്ത്, അതാണ് അപവാദം. ശരിക്കുള്ളത് സദ്ഘനം എന്ന് പറയുമ്പോഴത്തേക്ക് അർത്ഥാത് കിട്ടുന്നതാണ്. സത്ത് മാത്രം എന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയെല്ലാം നിഷേധിക്കും. പക്ഷെ അവിടെ നാസ്തി എന്ന് പറയുമ്പോൾ നേരിട്ട് നിഷേധിക്കുകയാണ്. ജഗത്തിനെയും ജഗത്തിലെ അസ്തിത്വത്തെയും നിഷേധിക്കും. ജഗത്തിനെയും ജഗത്തിലെ അസ്തിത്വത്തെയും നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്ന എന്താണോ ചിത്ത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ചിത്ത് ശേഷിക്കുന്നു? അതായത് ജഗത്തായാലും ശരി ജഗത്തിന്റെ സത്തയായാലും ശരി രണ്ടും അറിവിന് വിഷയമാണ്. അറിവിന് വിഷയമായതുകൊണ്ടാണ് ജഗത്ത് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അറിവിന് വിഷയമാകുന്നതിനാണ് നമ്മൾ ഉണ്ടെന്ന് പറയുന്നത്. ജഗത്തായാലും ശരി അതിലുള്ള അസ്തിത്വമായാലും ശരി. നേരത്തെ പറഞ്ഞ എന്താണ്? ആ ജഗത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അസ്തിത്വം ഉണ്ടാകുമെന്നാണ്. ഇവിടെ ജഗത്തിനെയും ജഗത്തിലെ അസ്തിത്വത്തെയും നിഷേധിക്കുകയാണ്. അത് എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നു? കാരണം അത് അറിവിന് വിഷയമായ ഒന്നിനെ നിഷേധിക്കാം. അറിവിന് വിഷയമായിരിക്കുന്ന ഏതിനെയും നിഷേധിക്കാൻ പറ്റും. നിഷേധിക്കാൻ പറ്റാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്? എന്തുകൊണ്ട്? അറിവിനെ നിഷേധിക്കാൻ കഴിയാത്തത് അത് സ്വരൂപം. അത് സ്വരൂപം, സ്വരൂപത്തെ നിഷേധിക്കാൻ പറ്റില്ല. അറിവിന് വിഷയമായിരിക്കുന്ന പ്രപഞ്ചത്തെയും സത്തയും നിഷേധിച്ചു കഴിഞ്ഞാൽ വിഷയമായതുകൊണ്ട് അതിനെയൊക്കെ നിഷേധിക്കാം. വിഷയമല്ല സ്വരൂപമാണ് അറിവ്. വിഷയമാകാത്തതാണ്, സ്വരൂപമായിരിക്കുന്നതാണ്. അതുകൊണ്ട് അറിവിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയും അറിവ് ഒരിക്കലും വിഷയമല്ല. അറിവിനെ ഇങ്ങനെ അറിയാനും ആരുമില്ല എന്ന് പറഞ്ഞാൽ അറിവ് വിഷയമുണ്ടെന്ന്. അത് സ്വരൂപമാണ്. അപ്പോ അറിവിന്റെ വിഷയമായ സത്തയും പ്രപഞ്ചത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന അറിവ് മാത്രം. അല്ല, നിഷേധിക്കാൻ കഴിയത്തില്ല, അത് സ്വരൂപമാണ്. അറിവിൽ എന്താണോ വിഷയമായി വന്നത് അതിനെ നിഷേധിച്ചു. അതിന് വിഷയമായി വരുന്ന ഒന്നല്ല അറിവ്, അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ശേഷിക്കുന്ന എന്താണോ അറിവ്, അത് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്ന എല്ലാം ഉണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ സത്ത കൂടെ ചേർത്തു, എല്ലാം ഉണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞത് നാമരൂപമാണ്, അതിനെ നിഷേധിക്കാം. പക്ഷെ സത്ത എന്ന് പറയുന്നത് അതുപോലെ അല്ലല്ലോ, അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന സത്തയെ നിഷേധിക്കാൻ പറ്റില്ല, അറിവിന് വിഷയമായിരിക്കുന്നതിനെ നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് അറിവിന്റെ വിഷയമായിരിക്കുന്നതിന് നിഷേധിക്കാൻ പറ്റുന്നത് അദ്വൈതികൾ പറയുന്നത് സ്വാഭാവികമായ സത്യമാണ്. കാരണം അവിടെ പ്രപഞ്ചം കൂടെയുണ്ട്. സ്വാഭാവികമായ എന്തിനേയും നിഷേധിക്കും? ഉപാധിയോടുകൂടിയ നാമരൂപം എന്ന് പറയുന്ന ഉപാധിയോടുകൂടിയതുകൊണ്ട് അതിന് സ്വാഭാവികവും ഉപാധിയുള്ളതിന് നിഷേധിക്കാം. ചെമ്പരത്തി പോലെ ചുവപ്പുണ്ട്, അതിന്റെ സ്വരൂപമാണ്. അതിന്റെ അടുത്തൊരു കണ്ണാടി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്തോരും അതിലും ചുവപ്പ് വരും കണ്ണാടിയിൽ. ആ ചുവപ്പിനെ പറയും സ്വാഭാവികം. അവിടെ ഉപാധി എന്താണ്? കണ്ണാടി, വെളിച്ചം, ഇതൊക്കെയാണ് അവിടുത്തെ ഉപാധി. അതുകൊണ്ടാണ് കണ്ണാടി ചുവപ്പുമാണ്. അതിനെ നമുക്ക് നിഷേധിക്കാം. നമുക്ക് പറയാം, എങ്ങനെ നമ്മൾ നിഷേധിക്കും? കണ്ണാടിയിലെ ചുവപ്പിനെ നമുക്ക് നിഷേധിക്കാം. അങ്ങനെ എങ്ങനെ നിഷേധിക്കും? നമുക്ക് പറയാം ഇത് കണ്ണാടിയുടെ ചുവപ്പല്ല, പറയാം കണ്ണാടി വെളുത്തതാണ് ചുവപ്പല്ല, പ്രതിബിംബമാണ്. പക്ഷെ പൂവിന്റെ ചുവപ്പിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റും? എന്തുകൊണ്ട്? ഇത് പൂവിന്റേതല്ല നമുക്ക് പറയാൻ പറ്റില്ല, പൂവിന്റെ തന്നെ. പൂവിന്റെ ചുവപ്പല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കണ്ണാടിയുടെ ചുവപ്പിനെ നമുക്ക് പറയാം ഇത് കണ്ണാടിയുടേതല്ല. എന്തുകൊണ്ട്? അവിടെ ഉപാധിയുണ്ട്, വെളിച്ചം, കണ്ണാടി തുടങ്ങിയ ഉപാധിയുമാണ്. അതുകൊണ്ടാണ് ആ ചുവപ്പിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നത് കണ്ണാടിയുടേതല്ല. അപ്പോ നാമരൂപങ്ങളിലൂടെ അനുഭവപ്പെടുന്ന സത്ത അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മളതിനെ നിഷേധിക്കുന്നു. അതിനെങ്ങനെയാണ് നിഷേധിക്കുന്നത്? ഇത് നാമരൂപങ്ങളുടേതല്ലെന്നാണ് നിഷേധിക്കുന്നത്. സത്തയെ നിഷേധിക്കാൻ പോലെ ഈ സത്ത നാമരൂപങ്ങളുടേത് അല്ല. പിന്നെ എന്താണത്? പിന്നെന്താ? എന്തിന്റെ? അറിവിന്റെ സ്വരൂപമാണോ? അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ചുവപ്പ് എന്ന് പറയുന്നത് പൂവിന്റേതാണ്, കണ്ണാടിയുടേതല്ല. കണ്ണാടിയുടെ ചുവപ്പ് സ്വാഭാവികമാണ്, പൂവിന്റെ ചുവപ്പ് അങ്ങനെയല്ല, അതിലുള്ളത് തന്നെയാണ്. അപ്പൊ പൂവിന്റെ ചുവപ്പിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതിന് പൂവിന്റെ സ്വരൂപമൊന്നും പറയാം, കുഴപ്പമില്ല. ദ്വൈതികൾ പറയുന്നത് പൂവിലിരിക്കുന്ന ചുവപ്പ് പൂവിനോട് താതാത്മ്യത്തിയിരിക്കുന്നു, അതിന്റെ സ്വരൂപമായിരിക്കുന്നു. തർക്കീയന്മാരും മറ്റും പറയുമ്പോൾ സമവായത്തിയിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പറയില്ല. ഇപ്പൊ പൂവിന്റെ ചുവപ്പാണെങ്കിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, കണ്ണാടിയിലെ ചുവപ്പ് നിഷേധിക്കുക. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സത്തയെ നമ്മള് പ്രപഞ്ചസത്ത എന്നാണ് കാണുകയാണെങ്കിൽ ഞാൻ നിഷേധിക്കും. പ്രപഞ്ചസത്ത് അങ്ങനെ ഒന്നില്ല, പ്രപഞ്ചസത്തയുള്ളതല്ല. എന്നാൽ അത് അറിവിന്റെ സ്വരൂപമാണ് എന്ന് പറയാം. അപ്പൊ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സത്തയെയും നിഷേധിച്ചു കഴിഞ്ഞാലും പിന്നെ എന്ത് ശേഷിക്കും? അറിവും അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന സത്ത. അപ്പൊ സത്ത അറിവിന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അറിവ് തന്നെ. അപ്പൊ പിന്നെ എന്ത് ശേഷിക്കും? അറിവ് ചിത്ഖനം നാസ്തിച്ചേ. പ്രപഞ്ചത്തിലെ സത്തയെ നിഷേധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ? അദ്വൈത സിദ്ധാന്തത്തെ നമ്മള് മനസ്സിലാക്കിയാല് ഈ പറയുന്ന വിശദീകരണങ്ങൾ മനസ്സിലാവും. അദ്വൈത സിദ്ധാന്തത്തെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ അതിനെ അംഗീകരിക്കണം. എങ്ങനെ അംഗീകരിക്കണം? ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ സത്ത എന്ന് പറയുന്നത് ബ്രഹ്മസത്തയാണ്, ബ്രഹ്മമെന്ന് പറയുന്ന അറിവാണ്, അറിവിന്റെ വിഷയമാണ് പ്രപഞ്ചവും പ്രപഞ്ചസത്തയും, അതിനെ വിഷയമാക്കുന്ന അറിവിന്റെ സ്വരൂപമാണ് സത്ത. അപ്പോ ആ സത്തയും അറിവും ഒന്ന് തന്നെ. അപ്പോ പ്രപഞ്ചത്തെയും പ്രപഞ്ചസത്തയും നിഷേധിച്ചു കഴിഞ്ഞാലും പിന്നെ എന്ത് ശേഷിക്കും? അറിവ് ശേഷിക്കും. അതാണ് നാസ്തി ചേത് സർവം ചിത്ഖനം. പിന്നെ ചിത്ത് മാത്രമേ അവിടെ. പിന്നെ സത്ത പ്രപഞ്ചം എന്ന് രണ്ടുള്ളതുപോലെ സത്ത പ്രപഞ്ചം എന്ന് രണ്ടെന്താ വരുന്നത്? എന്താ കാരണം? സത്ത പ്രപഞ്ചം, അതായത് ചോപ്പ് കണ്ണാടി എന്ന് രണ്ടെണ്ണം വരുന്നു. കണ്ണാടിയിലെ ചോപ്പ് എന്ന് പറയുമ്പോ എന്ത് വരുന്നു? ചോപ്പുകൊണ്ട് കണ്ണാടി രണ്ടു വരാൻ കാരണം ആ ചോപ്പിന്റെ ഉപാധിയാണ് എന്ത്? കണ്ണാടി. ഉപാധി എന്ന് പറഞ്ഞ ആ കണ്ണാടിയുടെ സഹായത്തോടു കൂടിയാണ് ചോപ്പ് അവിടെ വന്നത്. കണ്ണാടിയുടെ സഹായത്തോടു കൂടിയാണ് ചോപ്പ് വന്നത്. ഉപാധിയാണ്. അതേസമയം അറിവ് സത്തയുടെ ഉപാധിയല്ല, പിന്നെ എന്താണ്? സ്വരൂപമാണ്. രണ്ടുതമ്മിലുള്ള വ്യത്യാസം. ബിംബവും പ്രതിബിംബവും എന്ന് പറഞ്ഞാലും മതി. സൂര്യൻ ബിംബമാണ്, അത് സ്വരൂപമാണ്. കണ്ണാടി കാണുന്നത് സൂര്യന്റെ പ്രതിബിംബമാണ്, കണ്ണാടി ഉപാധിയാണ്. അപ്പൊ ശരിക്കുള്ള സൂര്യ ഏതാണ്? ബിംബമായിരിക്കുന്ന സൂര്യൻ. അതുപോലെ ശരിക്കുള്ള സത്ത ഏതാണ്? അറിവ്. അപ്പോ ചിന്മാത്രം എന്ന് പറയാം, അറിവ് മാത്രമേ ഉള്ളൂ. ചിദേവ അറിവേ ഉള്ളൂ. പക്ഷെ അറിവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ സത്തയും സത്തയുടെ ഉപാധി, ഉപാധിക സത്തയെയും അതിന്റെ ഉപാധിയെയും നിഷേധിക്കണം. നാസ്തി ചേ എന്ന് പറഞ്ഞാണ് നിഷേധിക്കുകയാണെങ്കിൽ, നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? ശുദ്ധസത്ത, കേവല അറിവ്. അത് ശേഷിക്കും. ചിദ്ഘനം സർവം എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞാൽ അതായത് ഈ ചിത്ത് തന്നെയാണ് നമ്മൾക്ക് ആ ചിത്തിന്റെ വിഷയമായി എന്താണ് സത്തയായിട്ടും സത്തയുടെ ഉപാധിയായും അനുഭവപ്പെടുന്നത്. അതിനാണ് സർവം എന്ന് പറയുന്നത്. ഉപാധിയോടുകൂടിയ സത്തയെ സ്വാഭാവിക സത്ത എന്ന് പറയും. അപ്പൊ ആ സ്വാഭാവിക സത്തയും അതിന്റെ ഉപാധി രണ്ടും കൂടെ ചേർക്കുമ്പോ എന്തായി? എന്തായി? സർവം. പറയുന്ന ശ്രദ്ധിച്ചിരിക്കുന്നു. സ്വാഭാവികമായ സത്തയും നാമരൂപാദിയും കൂടെ ചേരുന്നു എന്തായി സർവം സർവം. ആ സർവം ശരിക്കും എന്താണ്? അറിവാണ്. അത് രണ്ടും അറിവാണ്. അപ്പൊ ഇതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ? അറിവായും അറിവിന്റെ വിഷയമായും മനസ്സിലാക്കും. എന്നിട്ട് നിഷേധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കും. കേവലം അറിവ് നടക്കുമ്പം അതിന്റെ സ്വരൂപമാണ് സത്ത. എന്ന് വെച്ചാൽ അവിടെ അറിവ് സത്ത എന്ന് രണ്ട് കാര്യങ്ങളില്ല. അറിവ് തന്നെ സത്ത. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സത്താ സ്ഫുരണം എന്ന് പറഞ്ഞ എന്താണ്? അറിവ് തന്നെ സത്ത, സത്ത തന്നെ അറിവ്. അറിവ് തന്നെ സത്ത, സത്ത തന്നെ അറിവ്. അപ്പൊ അവിടെ കേവലമായ അറിവ്. പിന്നെ ആ അറിവിന് വിഷയത്തെ എടുത്തു കഴിഞ്ഞു. അറിവ് എന്തിനെങ്കിലും അറിയുന്നു എന്ന് പറയുമ്പോഴാണ് വിഷയം വരുന്നത്. അറിവ് അറിയുന്ന എന്തിനാണ്? സത്തയെയും അതിന്റെ ഉപാധികളെയും. അപ്പൊ സത്ത എന്തിനാ അറിയുന്നത്? കാരണം ഉപാധി എന്ന് പറയുന്നതാണ് പ്രപഞ്ചം, നാമരൂപങ്ങൾ. ഈ പ്രപഞ്ചത്തെ നമ്മൾ എപ്പോഴും അറിയുന്നത് എങ്ങനെ? പ്രപഞ്ചത്തെ എങ്ങനെ അറിയുന്നത്? എപ്പോഴും ഉള്ളതായിട്ടാണ് അറിയുന്നത്. പ്രപഞ്ചത്തെ എപ്പോഴും നമ്മൾ അറിയുന്നത് ഉള്ളതായിട്ട്. അല്ലാതെ നമുക്ക് പ്രപഞ്ചത്തെ അറിയാൻ പറ്റില്ല. മനസ്സിലായോ? പ്രപഞ്ചത്തെ എപ്പോ അറിഞ്ഞാലും എങ്ങനെ അറിയണം? ഉള്ളതായിട്ടറിയണം. അങ്ങനെ അറിയാൻ പറ്റും. പ്രപഞ്ചം മൊത്തം പുസ്തകത്തെ എടുക്കുക. പുസ്തകത്തെ നമുക്ക് അറിയണമെങ്കിൽ എങ്ങനെ അറിയണം? ഉള്ളത്. അങ്ങനെ അറിയാൻ പറ്റും. ഉള്ളതായിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മള് പുസ്തകത്തെയും നിഷേധിക്കുന്നു, ആ സത്തയും നിഷേധിക്കുന്നു. പിന്നെ നമുക്ക് പുസ്തകത്തെ അറിയാൻ പറ്റൂ? പുസ്തകത്തെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അതിനെ ഉള്ളതായിട്ട് അറിയാൻ പറ്റും. അപ്പോ പുസ്തകത്തെ നിഷേധിക്കുന്നു, അതിനുള്ള ഉണ്മയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം അറിയാൻ പുസ്തകമില്ല. അറിവിന് വിഷയമായി പുസ്തകമില്ല. ഇതാണ് പ്രപഞ്ചത്തിന്റെ അവസ്ഥ. അദ്വൈതത്തിൽ അറിവിന് വിഷയമായി പ്രപഞ്ചവുമില്ല, പ്രപഞ്ചസത്തയും ഇല്ല. എപ്പോ? അതിനെ നിഷേധിക്കുമ്പോൾ. ഇനി നിഷേധിക്കുന്നത് എന്തിനെ അംഗീകരിച്ചുകൊണ്ടാണ് നിഷേധിക്കുന്നത്? അറിവിനെ അംഗീകരിച്ചു. അറിവിനെ കൂടെ നിഷേധിച്ചാൽ പിന്നെ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അറിവിനെ വിഷയി എന്നും പ്രപഞ്ചത്തെ വിഷയം എന്നും പറയുന്നത്. നമുക്ക് വിഷയത്തെ നിഷേധിക്കാം, അപ്പൊ സത്യം നിഷേധിക്കാം. പക്ഷെ അങ്ങനെ നിഷേധിക്കുമ്പോൾ എന്ത് വേണം? അവിടെ അറിവിനെ അംഗീകരിക്കും. കാരണം ആര് നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അറിവാണ് നിഷേധിക്കുന്നത്. നിഷേധിക്കുന്നത് നമ്മുടെ അറിവാണ്. എന്തിനു നിഷേധിക്കുന്നു ചോദിച്ചാൽ എന്ത് പറയും? അറിവിന്റെ വിഷയമായ സ്വാഭാവികമായിരിക്കുന്ന ഈ സത്യയെ നിഷേധിക്കുന്നു. അപ്പൊ അവിടെ പ്രപഞ്ച നിഷേധവും വരും. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാലും അവസാനം എന്ത് മാത്രമായിരിക്കും? അറിവ് മാത്രം. അങ്ങനെ അറിവ് മാത്രമായിരിക്കും, അവിടെ സത്തയും അറിവും രണ്ടാകുന്നില്ല. അതിനാണ് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നാസ്തികേ? പക്ഷെ അതിന് പ്രപഞ്ചത്തെ നിഷേധിക്കും. അതാണ് അപവാദം എന്ന് പറയുന്നത്. അപ്പോ അധ്യാരോപം നടത്തുന്നു ആദ്യം. അധ്യാരോപത്തെ നടത്തുന്നു എന്നുവെച്ചാ പ്രപഞ്ചം ഉണ്ട് എന്ന് പറയുന്നതാണ് അധ്യാരോപം. പ്രപഞ്ചം ഉണ്ട് എന്ന് പറയുന്നതാണ് എന്താ? അത് എന്തിനാങ്ങനെ ഒരു അധ്യാരോപം നടത്തുന്നത് അദ്വൈതി അറിവേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസിലായോ? അറിവേ ഉള്ളൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അറിവേ ഉള്ളൂ, അറിവ് മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, പ്രപഞ്ചത്തെ ഉണ്ടെന്ന് പറയുന്നത്, അധ്യാരോ പ്രപഞ്ചമുണ്ടെന്ന് പറയുന്നു. പിന്നെ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അധ്യാരോപം ചെയ്ത ആ സത്തായ പ്രപഞ്ചത്തിനെ നിഷേധിക്കുന്നു. നാസ്തി, അങ്ങനെ ഒന്നില്ല എന്ന് നിഷേധിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അറിവ് ശേഷിക്കുന്നതെന്നുള്ളതാണ് ഈ പറഞ്ഞത്. പിന്നെ അറിവ് ശേഷിക്കുന്നു, അവിടെ സത്ത അറിവ് അങ്ങനെ ഒരു ഭേദമില്ല, അറിവ് പ്രപഞ്ചം അങ്ങനെ ഒരു ഭേദമില്ല. പിന്നെ കേവലം അറിവ് മാത്രം ആണ് ഗുരു പറയുന്നത്, കേവലം അറിവ് മാത്രമായി നിൽക്കും എന്നൊക്കെ പറയുന്നു. ഈ അറിവിനെ കുറിച്ച് ഇതാണ് അപവാദം. ഇതിനെ അപവാദ പ്രക്രിയ എന്ന് പറയും. അപവാദ എന്ന് പറയുന്ന ഈ ആശയത്തെ മനസ്സിലാക്കുന്ന ചിന്താരീതി, അതാണ് പ്രക്രിയ എന്ന് പറയുന്ന ചിന്താരീതി. അപവാദം എന്ന് പറയുന്ന ഈ ആശയത്തെ മനസ്സിലാക്കുന്ന ചിന്താരീതി അതാണ്. ഇതാണ് ഓർക്കം വരുന്ന അപവാദ പ്രക്രിയയാണെന്ന് പറയാം. അത് ഞാനല്ലേ പറഞ്ഞത്. സ്വാമിക്കൊരാഗ്രഹം പറഞ്ഞു. ഞാൻ പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാല് അദ്വൈതം മനസ്സിലാക്കും. അപവാദം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോ എന്താണ് ഒത്ത സംഗതികളെ രണ്ടായി പിരിക്കുന്നു. അങ്ങനെ വിഷയും വിഷയവും എന്ന് പിരിക്കുമ്പോഴാണ് അത് അധ്യാരോപം. വിഷയും വിഷയവും അങ്ങനെ പിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അധ്യാരം. എന്നിട്ട് ആ വിഷയത്തെ നിഷേധിക്കുന്നതിനാണ് എന്ന് പറയുന്നത്. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് ശേഷിക്കും? ചിദ്ഘനം സർവം, ചിദ്ഘനം സർവം എന്ന് ശേഷിക്കും. അപ്പൊ ഈ സർവം ഏതാണ്? സർവം എന്ന് പറയുന്നത് സർവം എന്ന് പറഞ്ഞത് അധ്യാരോപത്തിലെ വിഷയം, അതിനാണ് സർവം എന്ന് പറയുന്നത്. സദ്ഘനം എന്ന് പറയുന്നത് അപവാദത്തിലെ ശേഷിക്കുന്ന ചിത്തം. അപ്പൊ അധ്യാരോപത്തിൽ രണ്ടുമുണ്ട്, ഏതാണ്? വിഷയവുമുണ്ട് വിഷയുമുണ്ട്. വിഷയ ചിത്താണ്, വിഷയം സ്വാഭാവികമായ സത്തയാണ്. അപവാദത്തിൽ ഒന്നേ ഉള്ളൂ, എന്ത്? അറിവ് മാത്രം. അപ്പൊ അത് പ്രപഞ്ചത്തെ, സത്തയുള്ള പ്രപഞ്ചത്തെ, സത്തായുക്തമായ പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ട് എങ്ങനെയാണ് അറിവ് മാത്രം ഒന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ള രീതിയിൽ അപവാദത്തെ പറഞ്ഞാണ് ഈ ആദ്യത്തെ പ്രതി. ഇത്രയും മനസ്സിലായത് തന്നെ വലിയ അറിവാണ്. ഇത്രയും മനസ്സിലായി. ആണോ? വലിയ അറിവാണെന്ന് തോന്നുന്നുണ്ട്. ഒരു കണക്കിന് മനസ്സിലാക്കാൻ സിമ്പിളാണ്. ഒരു നേരത്തെ പറഞ്ഞു, പിന്നെ മനസ്സെന്ന് പറയുന്നത് കാന്തം പോലെയാണ്. അതിനുണ്ട് കാന്തം പോലെ. എങ്ങനെ? അത് ചിലടത്ത് അത് റിപ്പല് ചെയ്യും. അതിന് ഇഷ്ടമുള്ളിടത്താണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും, അത് അങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടാവും. അതിന് ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. അപ്പൊ ഈ പറയുന്ന അദ്വൈതം എന്ന് പറയുന്ന സബ്ജക്ട്, ആ വിഷയം, അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സ് ആകർഷിച്ച് അതിനോട് മനസ്സിന് താല്പര്യം വരുന്നുണ്ടെങ്കിൽ അടുക്കത്തില്ല. ആകർഷണമാണെങ്കിൽ മനസ്സ് അതിനെ എപ്പോഴും മനസ്സിലൊരു വെമ്പല് കാണും, അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിട്ട്. എന്താണെന്ന് പിടികിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും? പിടികിട്ടാൻ വേണ്ടി മനസ്സ് ശ്രമിച്ചുകൊണ്ടേ. മറിച്ച് അതിനോട് മനസ്സിന് ഒരു താല്പര്യം ഇല്ലെങ്കിൽ അത് വികർഷണമായിരിക്കും. വായകത്തോട് വല്ലാത്തൊരു ഇരിപ്പായി അല്ലേ? അല്ലെങ്കിൽ ഈ സമയം പോലെ വളരെ പ്രസന്നനായി സന്തോഷത്തോടുകൂടി ഇതെന്താ മനസ്സിലാക്കണം ആഗ്രഹത്തോടുകൂടി കൂടിയിരിക്കും അല്ലേ? മനസ്സിലായാലും മനസ്സിലായാലെങ്കിലും ഒരു ഉള്ളിൽ നിന്നൊരു താല്പര്യം, മൂഡ് ഓഫ് ആയിട്ടിരിക്കും. രണ്ടും പോലെ വ്യത്യാസമാണ്. പിന്നെ വേറെ എന്താണ് ഇതിനെ കുറിച്ച്? ഇതിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാൻ പോവാതെ ഈ നാസ്യചേത് അസ്ഥിച്ചിത്ഖനം എന്നുള്ളതിന് ഇത്രയേ പറയാൻ പറ്റൂ. ഇത്രയും പറയുമ്പോ അത് പൂർണമായി. ശരി, എന്നായിരിക്കട്ടെ.